താണ്ടി ഞാൻ നിൻ കടവിൽ തുഴഞ്ഞു വന്നു ഇന്നലെ. വിളഞ്ഞ കളവാണെങ്കിലും നീ പഴുത്ത മാങ്ങ മധുരം കള്ളനെ. നുണയ്ക്ക് സ്വാദുണ്ടെങ്ങനെ തീ നുണഞ്ഞ പോലെ അതങ്ങിനെ, അതിനിള നീ അടുത്തു വേണം നിങ്ങനെ. വെറും നുണപ്പുഴ താണ്ടി ഞാൻ നിൻ കടവിൽ തുഴഞ്ഞു വന്നു ഇന്നലെ. വിളഞ്ഞ കളവാണെങ്കിലും നീ പഴുത്ത മാങ്ങ മധുരം കള്ളനെ. ഒളിച്ചു കേറി നിന്റെ ഉള്ളിൽ ഈ അടിച്ച കള്ളൻ പണ്ടൊരിക്കൽ, ഒളിച്ച നാണം കൊണ്ടുപോയി അത് മുളച്ചു വീണ്ടും വന്നുവെങ്കിൽ. അടുത്തു വന്നാലെന്തു ചെയ്യും താണ്ടി ഞാൻ നിൻ കടവിൽ തുഴഞ്ഞു വന്നു ഇന്നലെ. വിളഞ്ഞ കളവാണെങ്കിലും നീ പഴുത്ത മാങ്ങ മധുരം കള്ളനെ. ുംഴുത്ത മാങ്ങ മധുരം